ഇങ്ങനെ എന്താണ് മണ്ണും കുടവും എന്ന് സാധാരണ പറയുന്നതിന് പകരം ശിലയും ശിവലിംഗവും പറഞ്ഞു. ഇതിന് പ്രത്യേകിച്ച് ഒരു കാരണമില്ല. നമ്മളൊക്കെ എന്തെല്ലാം കഥകളാണ് സാധാരണ പറയുന്ന ഒരു ഉദാഹരണത്തിന് ഒരു നല്ല ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അല്ല ഇത് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഇത് അദ്വൈതത്തിന്റെ ഒരു രീതിയിൽ സാധാരണ പറയുന്നതാണ്. ഒരു സിദ്ധാന്തത്തെ ആവർത്തിച്ച് പറയുന്നു. ഇത് അദ്വൈതത്തിന് ദോഷമില്ല, പക്ഷെ സാധാരണ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ദോഷമാണ്. അതിന് പ്രൂഫ് ബൈ അസർഷൻ എന്ന് പറയും. അതായത് ഈ കാട്ടിനകത്തൊരു പുലിയുണ്ടെന്ന് ഞാൻ പറയുകയാണ്, ഇതിനെന്താ തെളിവ് എന്ന് ചോദിച്ചാൽ അവിടെ പുലിയുണ്ട്. അല്ല അതിന് ഒരു തെളിവ് എന്താണ്? പുലിയുണ്ട്, ഉറപ്പാണ് പുലിയുണ്ടെന്ന അസർഷൻ. നാളെ ചോദിച്ചാലും ഞാൻ ഇതെന്ന് പറയും, എന്താണ് അവിടെ പുലി ഉണ്ട് ഉറപ്പാണ്, ഉറപ്പിക്കുക, പറഞ്ഞു പറഞ്ഞു പറഞ്ഞു ഉറപ്പിക്കുക. ഇതിനാണ് പ്രൂഫ് ബൈ അസർഷൻ എന്ന് പറയുന്നത്. അസർഷനാണ് പ്രൂഫ്, വേറെ പ്രൂഫൊന്നുമില്ല. ഒരു കാര്യത്തെ ഉറപ്പിച്ച് പറയുന്നതാണ് എന്ത്? അതിന്റെ തെളിവ്. ഇത് ഇങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും അങ്ങനെ അംഗീകരിക്കുമോ? ഇല്ല, ഇങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? എന്നും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ കാട്ടില് ഒരു പുലിയുണ്ടെന്ന് ഞാൻ എന്നെ വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുന്നു? ആരും വിശ്വസിക്കില്ല. പ്രൂഫ് ബൈ അസംപ്ഷൻ എന്ന് പറയുന്നത് ഇതിനെ ലോജിക്കൽ ഫാലസി എന്ന് പറയുന്നു. ഇതിനാരും അംഗീകരിക്കില്ല. നിങ്ങൾ ആ വ്യക്തിയെ വിശ്വസിച്ചാലും ശരി, വിശ്വസിച്ചില്ലെങ്കിൽ ശരി, എന്തായാലും ശരി, ഈ കാട്ടിലൊരു പുലി കിടപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിശ്വസിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കില്ല. കാരണം എന്താണ്? ഞാൻ പറയുന്നതിനുള്ള തെളിവ് എന്താണ്? എന്താണ് ഞാൻ പറയുന്നതിന്റെ തെളിവ്? അസർഷനാണ്, പ്രൂഫ് ബൈ അസർഷൻ. ഞാൻ പറയുന്ന കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഉറപ്പിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞാൽ തെളിവാകും. പക്ഷെ ഞാൻ അതിനാണ് ശ്രമിക്കുന്നത്. എങ്ങനെ? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളതിനെ ഒരു തെളിവായി എടുക്കാൻ വേണ്ടി. പക്ഷെ ഇത് അംഗീകരിക്കില്ല. എന്നുവെച്ചാ ഞാനീ പറയുന്നതിൽ യാതൊരു ലോജിക്കുമില്ല. ഈ പറയുന്നത് വെറും ഒരു ഉറപ്പ് മാത്രമാണ്, കുറുപ്പിന്റെ ഉറപ്പ്. ഇതിനാരും അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് ഇതിനെ സാധാരണ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും അംഗീകരിക്കില്ല. പക്ഷേ അദ്വൈതത്തിന് സമ്മതമാണ്. അദ്വൈതത്തിന് സമ്മതമാണ്. എന്തുകൊണ്ട് അദ്വൈതത്തിന് സമ്മതമാകുന്നു? എന്തുകൊണ്ടാണ്? അദ്വൈതി പറയുന്നതെന്ന് വെച്ചു കഴിഞ്ഞാല് അതിന് വേറെ രീതിയിലും പറയും, ആർഗ്യുമെന്റ് ബൈ റെപ്പറ്റീഷൻ എന്നും പറയും. അദ്വൈതി പറയുന്നത് ആർഗ്യുമെന്റ് ബൈ റെപ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ വാദിക്കുകയാണ്. എന്റെ വാദം എന്ന് പറയുന്നത് എന്താണ്? എന്റെ വാദത്തെ ഞാൻ തന്നെ ആവർത്തിക്കുകയാണ്. ഒരേ കാര്യം തന്നെ എന്ത് ചെയ്യുന്നു? ആവർത്തിക്കുന്നു. അതാണ് എന്റെ വാദം. അപ്പൊ ഇത് ആർഗ്യുമെന്റ് റെപ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അദ്വൈതിക്ക് സമ്മതമാണ്. പക്ഷെ സാധാരണ ഭാഷയിലോ മറ്റൊരിടത്തും ആരും ഇത് അംഗീകരിക്കുന്ന കാര്യമില്ല. പറയാൻ കാരണം എന്താണ്? ഇപ്പൊ നിങ്ങൾ ഇതുവരെ ഈ അസത്യ ദർശനം വരെയുള്ള ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേ ആശയം തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നതാണ്. ഒരേ കാര്യം തന്നെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രൂഫ് എന്ന് പറയുന്നത് എന്താണ്? റെപ്പറ്റീഷനാണ്. ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എന്താണ്? അതും തുടർന്നുകൊണ്ടേയിരിക്കുക. അപ്പൊ ഇതിന് അദ്വൈത പറയുന്ന സമാനം എന്താണ്? നേരത്തെ കണ്ടല്ലേ, രണ്ട് പദ്യങ്ങളിൽ ഒരേപോലെ ചെറിയ വ്യത്യാസം മാത്രം. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന 10 ദർശനങ്ങളിൽ വന്നാലും ഇതേപോലുള്ള ആശയങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് തന്നെ വരും. അദ്വൈതം പറയുന്ന സമാനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയുന്ന ഒരു കാര്യം തന്നെ ഈ പറയുന്ന കാര്യം സാധാരണ മനുഷ്യന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള കാര്യമാണ്. ഉൾക്കൊള്ളാൻ പ്രയാസം എന്ന് വെച്ചാൽ ഇത് വളരെ സൂക്ഷ്മമായ ഒരു തത്വമാണ്. സാധാരണ മനുഷ്യന് അതിനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇതിനെ ഇങ്ങനെ ആവർത്തിക്കും. ആവർത്തിച്ച് കേൾക്കുമ്പോ കേൾക്കുന്നവനെന്ത് ചെയ്യും? ഇത് കുറേശ്ശെ കുറേശ്ശെ തെളിഞ്ഞു വരും. ഇനി കേൾക്കുന്നവന് തെളിഞ്ഞില്ലെങ്കിലും പറയുന്നവന് ഉറപ്പായിട്ടും തെളിയും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം. മനസ്സിലായോ? നിരന്തരം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന എന്ത് ചെയ്യും? പറയുന്നവനിത് ഉറയ്ക്കും. കേൾക്കുന്നവനും ഇത് ഉറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്നെ നിങ്ങൾ പറയത്തുള്ളൂ, മനസ്സിലാക്കി പറയാത്തോണ്ട് പോരാ. ഞാൻ തെളിച്ചു പറഞ്ഞാൽ എന്താ നിങ്ങൾ ആ പോയിന്റിൽ കയറി പിടിക്കാത്തത്? എന്താ എന്താണ് ഞാൻ ചോദിച്ചത്? ഞാൻ അതെന്താണെന്ന് അറിയാം. ആവർത്തിച്ച് പറഞ്ഞാലും കേൾക്കുന്നതിന് മനസ്സിലാവുന്നില്ല. പിന്നെ മനസ്സിലാകണമെങ്കിൽ ആണ് ചോദിച്ചത്. ആ പറയണം, പറഞ്ഞാലേ കുറയ്ക്കൂ. അത് പറഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞത്. എന്തോന്നു കേൾക്കുന്നവൻ ഇത് മനസ്സിലായില്ലെങ്കിലും പറയുന്നവൻ എന്ത് ചെയ്യും? മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ കേൾക്കുന്നവനും എന്ത് ചെയ്യണം? മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. അത് സ്പഷ്ടമല്ലേ? വളരെ ക്ലിയർ അല്ലേ? അതുകൊണ്ട് എന്താണ് ഇത് മറ്റുള്ളവരോട് പറയുക എന്ന് പറയുന്നത് പറയുന്നവന്റെ താല്പര്യം അത് സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കും. അങ്ങനെ മനസ്സിലാക്കുക എന്നുള്ള ഒരു താല്പര്യത്തോടുകൂടി പറയുകയാണെങ്കിൽ അവനത് പ്രയോജനം ചെയ്യും. മറ്റുള്ള സ്വയം മനസ്സിലാക്കുക എന്നുള്ള താല്പര്യത്തോടുകൂടി പറയുന്നത് ഒരാള് പറയുകയാണ്, ശരി, ഒരാള് കേട്ട് അയാള് കരുതുന്നു എന്താണ് എനിക്കിത് കൂടുതൽ വ്യക്തമാകാൻ വേണ്ടി ഞാനത് പറയണം. ഒരാള് സ്വയം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ അതെങ്ങനെ തിരിച്ചറിയാം? ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. ആവർത്തിച്ച് പറയുന്നോണ്ട് ഒരു പ്രയോജനമില്ല. അയാളെന്താ ചെയ്യേണ്ടത്? ആത്മാർത്ഥ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മനസ്സിലാക്കാൻ വേണ്ടി അതുകൊണ്ടും കാര്യമില്ല. ഞാൻ പറഞ്ഞതിനകത്ത് തന്നെ ഉണ്ട് അതിന്റെ ഉത്തരം. കാര്യമില്ല. ചിന്തിക്കുന്ന എന്തോന്നു പണ്ട് ഒരുപാട് ചിന്തിച്ചിട്ട് പോത്തിന്റെ കൊമ്പിന്റെ അകത്ത് കൊണ്ടുവന്ന് തലയിട്ട കഥ കേട്ടിട്ടുണ്ട്. അത് കേട്ടിട്ടുണ്ടോ? ഒരുപാട് ചിന്തിച്ചിട്ട് കേട്ടിട്ടില്ലേ? ആ, അതൊരു ദുരുശിക്ഷ എന്നോട് പറഞ്ഞ് ഏത് കാര്യവും വളരെ വളരെ ആലോചിച്ചതിന് ശേഷമേ പ്രവർത്തിക്കാവൂ. അപ്പൊ ശിക്ഷൻ ശരിയെന്ന് പറഞ്ഞു. ഒരു ദിവസം നോക്കിയപ്പോ എന്ത് ചെയ്തു? ആശ്രമം മുമ്പിൽ ആരോ ഒരു പോത്തിനെ കൊണ്ട് കെട്ടിയിട്ട് പോയി. ആ പോത്തിന്റെ മുമ്പ് ഇങ്ങനെ ഇരുന്നു. ഈ ശിഷ്യൻ എന്ത് ചെയ്തു? തല കൊണ്ടുവന്ന് ഇതിന്റെ അകത്തിട്ട് പോത്ത് ചാടി എഴുന്നേറ്റ് ഓടി. ഇവന്റെ പടലിയൊക്കെ ഒടിഞ്ഞ് എങ്ങനെയോ അവൻ രക്ഷപ്പെട്ട അതിൽ. പിന്നെ ആൾക്കാരെല്ലാം കൂടെ എടുത്ത് ആശ്രമത്തിൽ കൊണ്ടുവന്നു. അപ്പൊ ഗുരു ചോദിച്ചിടോ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ത് പ്രവൃത്തിയും വളരെ ആലോചിച്ച് ചെയ്യാവുന്നു. ശരിയാണ്, ഞാനിവിടെ വന്ന കാലം പോലെ ആ പോത്ത അവിടെ കിടക്കുകയാണ്, അന്നുപോലെ ഞാൻ ഇത് ആലോചിക്കുകയാണ്. ഇതിന്റെ അകത്തൊട്ട് തലയിടാൻ പറ്റുമോ? അത് ഒരുപാട് ആലോചിച്ച് ഇതിന്റെ അകത്ത് എന്റെ തല കയറി വന്നു. തല ഇട്ടു ഒരുപാട് ആലോചിച്ചിട്ട് അവൻ തല കൊണ്ടിട്ടത്. അപ്പൊ ആലോചിച്ചിട്ട് പ്രവർത്തിച്ചോണ്ട് വല്ല കാര്യം ഉണ്ടോ? അപ്പൊ പിന്നെ ദുരിതത്തെ ഉറപ്പിക്കാനുള്ള സ്ഥാപന ലക്ഷ്യത്തോടെ നമ്മള് എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമുക്ക് ക്ലാരിറ്റി വരണമെന്നുണ്ടെങ്കിൽ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്ന പോരാ, എന്നും പഠിച്ചുകൊണ്ടേയിരിക്കും. എന്നുവെച്ചാ നമ്മുടെ അറിവിനെ എന്നും പുതുക്കിക്കൊണ്ടിരിക്കും, നമ്മുടെ അറിവിനെ എന്നും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, കൂടുതൽ കൂടുതൽ അറിവിനെ പുതുക്കിക്കൊണ്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? 10 കൊല്ലം മുമ്പ് കേട്ട നിങ്ങളുടെ അറിവിനെ തന്നെ ഇന്നും അതേ മണ്ടത്തരം തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ദവന്റെ തല കൊണ്ടിട്ടതുപോലെ ആവും. ആലോചിച്ചിട്ട് തന്നെ ഇട്ടത്, പക്ഷെ ആലോചന കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായിരുന്നു. പ്രയോജനമില്ലാത്ത ആലോചനയായിപ്പോ. ഇപ്പോ നിരന്തരം അറിവിനെ പുതുക്കിക്കൊണ്ടിരിക്കണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അത് പഠിക്കുകയല്ല വഴിയില്ല. അപ്പോ എന്നും കേൾക്കേണ്ടിയും വരും. പറയുന്നതിനോടൊപ്പം തന്നെ കേട്ടോണ്ടിരിക്കണം. കേൾക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കുക. വെറുതെ ചിന്തിച്ചാൽ മാത്രം പോരാ, വെറുതെ ചിന്തിച്ചാൽ എന്ത് വരും? നമ്മുടെ നമ്മള് ഗ്രഹിച്ചു വച്ചിരിക്കുന്ന കാര്യത്തിനുള്ളിൽ നിന്നേ ചിന്തിക്കാൻ പറ്റും. കുറച്ച് വിപുലമായി ചിന്തിക്കണമെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ട് ചിന്തിക്കണം. അപ്പോ കേൾക്കുക, പറയുക, വീണ്ടും കേൾക്കുക, പഠിക്കുക, ചിന്തിക്കുക. അങ്ങനെ ഈ അറിവിനെ നിരന്തരം പുതുക്കിക്കൊണ്ടിരുന്നാലേ, അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു പുതുമയുണ്ടാവും. ഇപ്പൊ അറിവിന്റെ പുതുമയെന്ന് പറയുന്നത് എന്താണ്? എന്താണ് അറിവിന്റെ പുതുമ എന്ന് പറയുന്നത്? അതായത് കാലത്തിനനുസരിച്ച് വരുന്ന മാറ്റം. മനുഷ്യന്റെ അറിവ് എന്ന് പറയുന്നത് എന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മളിതിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണകളും കാലത്തിനനുസരിച്ച് മാറിയേ പറ്റൂ. അല്ലെങ്കിൽ യാഥാസ്ഥിതികനാവും. പിന്നെ നമ്മള് ഓർത്തഡോക്സ് ആയിപ്പോ, ഡോഗ്മാസ് അതിനെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ഈ വീണ്ടും വീണ്ടും ആവർത്തിക്കുക എന്ന് പറയുന്നത് ഒരു ദോഷമുള്ള കാര്യമല്ല. അതിന് ലോജിക്കൽ ഫാലസി ഇല്ല. കാരണം അദ്വൈതി എന്ത് ചെയ്യുന്നു? വീണ്ടും വീണ്ടും ഇതിനെ പുതുക്കിക്കൊണ്ടിരിക്കുന്നു, പുതുക്കി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വേണ്ടത്. നടരാജ ഗുരു വരും പറയപ്പോഴും. സ്ഥിരം പറയുന്ന എന്താണ്, ഗുരു അറിവിനെ മൂല്യ നവീകരണം ചെയ്തു പറയുന്ന ഈ ആശയമാണ് മൂല്യ നവീകരണം. എന്ന് വെച്ചാൽ ഈ പറയുന്ന തന്നെയാണ്, അതിനെ അപ്ഡേറ്റ് ചെയ്തു, അതിനെ പുതുക്കി, അങ്ങനെയാണ് അവതരിപ്പിച്ചത്. അത് ശരിയാണ്, കാരണം നവീകരിക്കുക എന്ന് പറയുന്നത് കാലത്തിനനുസരിച്ച് വരുന്ന മാറ്റമാണ് നവീകരണം എന്ന് പറയുന്നത്. അതുണ്ടായാലേ അതിന് നിലനിൽക്കാൻ പറ്റും. അപ്പോൾ പഴയ പാരമ്പര്യമായ പഠനങ്ങളൊന്നും പലതും ഇന്ന് പറയാൻ പറ്റില്ല, പലതും ഉപേക്ഷിക്കേണ്ടി വരും. പഴയ രീതിയിൽ പറയുന്ന പഞ്ചഭൂത സിദ്ധാന്തം, തന്മാത്രാ സിദ്ധാന്തം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആധുനിക കാലത്ത് വരുമ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല, അദ്വൈതത്തിലുള്ളതാണ്. എന്തുകൊണ്ട് ഇന്നത്തെ ആധുനികമായ പഠനങ്ങളിൽ അതിനൊന്നും യാതൊരു സ്ഥാനവുമില്ല, അതൊക്കെ അന്ധവിശ്വാസങ്ങളുടെ പട്ടികപ്പെടും. അപ്പോൾ പുതിയ തലമുറയ്ക്ക് ഉൾക്കൊള്ളത്തക്ക രീതിയിൽ തന്നെ പറയേണ്ടി വരും. പുതിയ രീതിശാസ്ത്രം അതുകൊണ്ട് ഇവിടെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന എന്ത് എന്നുള്ളത് അദ്വൈതത്തിന് സംബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിൽ ദോഷമൊന്നും എന്നാണ് പറഞ്ഞു എന്ന് പറയാനാണ് ഇത്രയും പറഞ്ഞു. ഞാൻ പുറത്തു വരാം. ഏകം സത്യം ന ദ്വിതീയം അസത്യം ഹി സത്യവത് ഭാതി. മുമ്പ് പറഞ്ഞാണ്, എന്നാലും ആവർത്തിക്കണമെന്നാണല്ലോ. അതുകൊണ്ട് മുമ്പ് പറഞ്ഞെന്താണ്, അസത്യം പുത്രികാരൂപം ബാലശീവ വിഭരിക. അത് തന്നെ ഇവിടെ പറയുന്നു, അസത്യം സത്യോദ്ബാധി. എന്താ വ്യത്യാസം? അസത്യമായ പ്രപഞ്ചം എന്ന് വെച്ചാൽ ദ്വിതീയം, അത് സത്യം പോലെ അനുഭവപ്പെടുന്നു. സത്യവത് എന്ന് വെച്ച പോലെ, സത്യം പോലെ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കാതെ സത്യമല്ല എന്നുകൊണ്ട്. സത്യമേകമാണ്, ആ സത്യം ബ്രഹ്മമാണ്. ഇത് നൂറ്റാണ്ടുകളായി പറയുന്ന അദ്വൈതമാണ്. അത് തന്നെയാണ് കൂടെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ഇതിന്റെ ഈ കോർ ഐഡിയ, അതിന് നവീകരണമൊന്നുമില്ല, അത് അത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. ബ്രഹ്മം ഏകം, അത് സത്യം എന്ന് ഈ പറയുന്നതിനൊന്നും ഒരു മാറ്റമില്ല. പിന്നെ മാറ്റം വരുന്ന അതിന്റെ വിശദീകരണങ്ങളിലും മറ്റുമൊക്കെയാണ്, നമ്മൾ ഇന്ന് എങ്ങനെ അവതരിപ്പിക്കുന്നു അവിടെയൊക്കെയാണ്. പിന്നെ മാറ്റം വരുന്നത് അതിനെ ചുറ്റിപ്പറ്റി വരുന്ന കുറെ വിചാര പദ്ധതികളുണ്ട്, അതിലൊക്കെ മാറ്റം വരുത്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പഞ്ചബോധ സിദ്ധാന്തവും മറ്റും അതൊന്നും ഇന്ന് നിലനിൽക്കുന്ന കാര്യങ്ങളാണ്, എന്നാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. പുനർജന്മ സിദ്ധാന്തം എന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവും ഇന്ന് പുനർജന്മ സിദ്ധാന്തം ഇന്ന് പറയുന്ന ചില മാനസികമായ വിഭ്രാന്തികളൊക്കെ ഉള്ള ആൾക്കാരാണ് ഇന്ന് പറയുന്നതിനെ കുറിച്ച്. അല്ലെങ്കിൽ പുനർജന്മത്തിനൊന്നും യാതൊരു അടിസ്ഥാനമില്ല. എന്തുകൊണ്ട് അടിസ്ഥാനമില്ല? സയന്റിഫിക്കലി പ്രൂഫ് ചെയ്യാൻ പറ്റില്ല. കർമ്മസിദ്ധാന്തം എന്ന് പറയുന്നു പണ്ട് പറഞ്ഞിരിക്കുന്നൊക്കെ അബദ്ധമാണ്. വേദത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അത് ഈ പ്രാരബ്ധ കർമ്മം എന്ന് പറയുന്നത് ഒരു രക്ഷപ്പെടൽ തന്ത്രമാണ്, മനസ്സിലാവും. എന്തെങ്കിലും വേണ്ടാ ജനങ്ങളൊക്കെ ചെയ്തിട്ട് പറയാം എന്റെ പ്രാരബ്ധമാണെന്ന് പറയാം, അല്ലാതെ അതിന് വിശേഷിച്ച അർത്ഥമൊന്നുമില്ല, അങ്ങനെ ഒരർത്ഥമില്ല. പുനർജന്മം ഞാൻ പരാണ പറഞ്ഞിട്ടുണ്ട്. പുനർജന്മം എന്ന് പറയുന്നത് ഇന്ന് നിലനിൽക്കില്ല. എന്തുകൊണ്ട് നിലനിൽക്കില്ല? അങ്ങനെ എന്തുകൊണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റില്ല? അത് പറഞ്ഞാ മതിയോ? എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് അത്? എന്തുകൊണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റില്ല? ജീവപരിണാമം, ജീവപരിണാമം എന്ന് പറയുന്നത് ഇന്ന് സയൻസ് അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ജീവപരിണാമം സയൻസിന്റെ ഇന്ന് വളരെ പ്രബലമായ ഇതാണ്, ഒരു സിദ്ധാന്തമാണ് ജീവപരിണാമം. ജീവപരിണാമം അനുസരിച്ച് എന്താണ്, ജീവൻ പരിണമിച്ച് വളരെ കാലങ്ങൾക്ക് ശേഷമാണ്, ജീവൻ തന്നെ പരിണമിച്ച് ഒരു 3.78 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ജീവപരിണാമം തുടങ്ങുന്നത്. ജീവപരിണാമം അത് മുന്നോട്ട് വന്നു വന്ന് ഒരു 2.85 ഇതിന്റെ കാലം കൃത്യമല്ല. ഇവിടെയാണ് മനുഷ്യന്റെ പരിണാമം ആരംഭിക്കുന്നത്. അതിനുശേഷം അപ്പൊ ആരംഭിക്കുന്നതന്നെ എങ്ങനെ? പ്രൈമേറ്റ്സ് ആയിട്ട്, കുരങ്ങു വർഗങ്ങളായിട്ട്. അങ്ങനെ ആരംഭിച്ച് വന്നിട്ടാണ് എന്ത് വരുന്നത്? ഇന്നത്തെ ആധുനിക മനുഷ്യൻ ഹോമോ സാപ്പിയൻസ് ഉണ്ടായിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. അപ്പോ ഇതിനു മുമ്പ് എത്രയോ ജീവികൾ പരിണമിച്ച് കടന്നു വന്നു. അപ്പോ മനുഷ്യൻ ജീവപരിണാമത്തിന്റെ ഇന്നത്തെ രീതി പറഞ്ഞാൽ അതിന്റെ അവസാനത്തെ ഒരു കണ്ണിയാണ് മനുഷ്യപരിണാമം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ മനുഷ്യപരിണാമം, മനുഷ്യൻ ഇവിടുത്തെ വിശ്വാസമനുസരിച്ച് എന്താണ്? പുണ്യകർമ്മം ചെയ്ത ദേവന്മാര്, പാപകർമ്മം ചെയ്ത മറ്റു പ്രാണികൾ, പക്ഷിമൃഗാദികൾ. അപ്പോ ഈ മനുഷ്യൻ പാപം ചെയ്താണ് പക്ഷിമൃഗാദികൾ ഉണ്ടാകുന്നതെന്നാണ് നമ്മുടെ പുരാണങ്ങൾ പറയുന്നു. പക്ഷേ മോഡേൺ ജീവ പരിണാമം എന്താ പറയുന്നത്? മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ എന്തുണ്ടായി? പക്ഷിമൃഗാദികൾ ഉണ്ടായി. അപ്പൊ പിന്നെ മനുഷ്യന്റെ പുനർജന്മം എങ്ങനെയാവും? പക്ഷിമൃഗാദികൾ മനുഷ്യന്റെ പുനർജന്മം പക്ഷിമൃഗാദി എങ്ങനെയാവും? ആകത്തില്ല. പക്ഷെ ഈ പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഒരുപാട് ഇവരുണ്ട് ഇന്ന്. NDE അതിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. എന്താണ് NDE? കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ യൂട്യൂബിലോ ഇന്റർനെറ്റിലോ ഒക്കെ ആയിരക്കണക്കിന് പഠനങ്ങളുണ്ട്. നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, തിയേറ്ററിലും വെച്ച്, ഓപ്പറേഷൻ തിയേറ്ററിലും മറ്റും വെച്ച് മനുഷ്യർക്കുണ്ടാകുന്ന ചില അനുഭവങ്ങൾ, ശരീരത്തുനിന്ന് വേറിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ മേളയിൽ നിന്നുകൊണ്ട് താഴോട്ട് നോക്കി അവിടെ നടക്കുന്ന സംഭവങ്ങൾ കാണുന്നെന്നും അവിടുത്തെ സംഭാഷണം കേൾക്കുന്നെന്നും അതാണെന്നും ഇതാണെന്നും പ്രകാശം കാണുന്നതും ടണലിൽ കൂടെ പോകുന്നതും അവിടുന്ന് അങ്ങോട്ട് വലിച്ചിടുന്നതും അവിടെ ഇങ്ങോട്ട് വലിച്ചു കയറ്റുന്നതും ഏതോ ഒരു നല്ല ഭൂപ്രകൃതിയുള്ള സ്ഥലത്ത് ചെല്ലുന്നതും ആരോ സംസാരിക്കുന്നതും, അതാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ്. ഇതിനെ കുറിച്ചുള്ള 100 കണക്കിന് കഥകളുണ്ട്, ഇതിനെ കുറിച്ച് സ്റ്റഡികളും നടക്കുന്നുണ്ട്. അപ്പോ ഈ പുനർജന്മത്തെ വിശ്വാസമുള്ളവര് ഇതിന്റെ വഴിക്ക് ചിന്തിക്കും. സയന്റിഫിക്കലി ആയിട്ടുള്ള സ്റ്റഡികളാണ് നടക്കുന്നത്. അപ്പോ ആ സ്റ്റഡീസ് നമ്മൾ വായിച്ച എന്താണ്, ഈ വായിക്കുന്നവന്റെ മനോഭാവം അനുസരിച്ചാണ്. കാരണം ഈ സ്റ്റഡികളൊന്നും ന്യൂട്രൽ സ്റ്റഡി അല്ല, നിഷ്പക്ഷമായ സ്റ്റഡി അല്ല. ഈ പുനർജന്മം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവര് ആ സ്റ്റഡി നടത്തുന്നവർക്ക് പുനർജന്മത്തിലുള്ള വിശ്വാസമല്ല അവർക്ക് വേണ്ടത്. അവർക്ക് വേണ്ടത് മരിച്ചു കഴിഞ്ഞാൽ മരിക്കാത്ത ഒരു ആത്മാവുണ്ടെന്ന് സമർത്ഥിക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ മരിക്കാത്ത ആത്മാവുണ്ട് എന്ന് സമർത്ഥിക്കേണ്ടി വരുന്ന ആർക്കാണ്? ആർക്കാണ് എന്റെ ആവശ്യം? സാധാരണ മനുഷ്യനാണോ? അല്ല. ആ ലോകത്തിലെ പ്രബലങ്ങളായ രണ്ട് മതങ്ങൾക്ക്, ഒന്ന് ഇസ്ലാം, മറ്റൊന്ന് ക്രിസ്ത്യൻ. ഹിന്ദുക്കളല്ല, ഹിന്ദുക്കൾക്ക് ഇങ്ങനെയുള്ള ഗവേഷണത്തിനും പഠനത്തിനും ഒന്നും മുടക്കാനുള്ള കാശില്ല. മനസ്സിലായി? ഇവരിവിടെ ഇരുന്നുകൊണ്ട് ഇതുപോലുള്ള പുസ്തകങ്ങൾ നിവർത്തി വെച്ച് കൊലുകൊലാന്ന് വർത്താനം പറയുന്നുണ്ടല്ലാതെ, ഇവർക്ക് ഈ ലാബുകളിൽ ഇതുപോലെയുള്ള പണം മുടക്കിയുള്ള റിസർച്ച് നടത്താനുള്ള പൈസ, ഇതൊക്കെ നടക്കുന്ന വിദേശങ്ങളിലാണ്. ഇത് സ്പോൺസർ ചെയ്യുന്ന ആരാണ്? മതങ്ങളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മരിച്ചു കഴിഞ്ഞാൽ ഒരാത്മാവ് വേണം, എന്നാൽ മാത്രമേ അവർക്ക് സ്വർഗത്ത് പോകാൻ പറ്റൂ. മനസ്സിലായോ? അത് അവരുടെ ആവേശമാണ്. അതുകൊണ്ട് അവർക്ക് ഇതുപോലെയുള്ള ഫിലോസഫി ഒന്നും അവർക്കില്ല. അവരുടെ ഈ മതങ്ങളിലൊന്നും ഈ ആത്മാവിനെ കുറിച്ച് ഒരു ചുക്കും പറയുന്നില്ല. സ്വർഗത്തെ കുറിച്ച് പറയുന്നുണ്ട്, ആത്മാവിനെ കുറിച്ചൊന്നും വിശദീകരണങ്ങളില്ല. അപ്പൊ പിന്നെ അവര് ഇന്ന് പണം മുടക്കുന്നതൊക്കെ ഇവിടെ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഈ പരിപാടിയിലുള്ള ഗവേഷണത്തിനാണ്. എങ്ങനെയെങ്കിലും അവർക്ക് ഇതൊന്ന് സമർത്ഥിക്കണം. എന്താണ്? മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് വേറെ നിൽക്കും. അതുകൊണ്ട് അവർ ഈ ലാബ്, ഈ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ മരിക്കുന്നവര് വേൾഡ് വൈഡ് ആയിട്ടുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട്. നടത്തിയിട്ട് ഇവര് അങ്ങനെ ഒരാത്മാവ് ശേഷിക്കുന്നുണ്ട് എന്ന് അവര് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള ശ്രമം ഒരുപാട് നടക്കുന്നുണ്ട്. ഡോക്ടർമാരല്ലേ ഇത്? സയൻസ് പഠിച്ചവരല്ലേ ഇതൊക്കെ ചെയ്യുന്നു? പക്ഷെ സയൻസ് പഠിച്ചവനും അടിമയാണ്. എന്തിന്? അല്ല, എന്തിനാണ് അടിമ? പണത്തിന്. പണം കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്ത് റിസർച്ചും നടത്തും. മനസ്സിലായോ? പണം കൈവന്നു കഴിഞ്ഞാൽ അവൻ എന്ത് റിസർച്ചും നടത്തും, കാരണം അവന് പണം കൊടുത്താൽ മതി. അങ്ങനെയാണ് ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസിന്റെ ഈ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇവരിത് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ കാശ് മുടക്കുന്നതൊക്കെ സംഘടിത മതങ്ങളാണ്. പക്ഷെ ഇത് ഇവരുടെ ഈ പഠനങ്ങൾ ശരിയല്ല. ഇവര് പറയുന്ന എന്താണ്? മരിച്ച ഉടനെ തന്നെ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഏർപ്പെടുന്നു. അവര് മരിക്കുക എന്ന് പറഞ്ഞ അവര് പറയുന്നത് എന്താണ്? ബ്രെയിൻ ഡെത്താണ്. ബ്രെയിൻ ഡെത്ത് സംഭവിക്കുമ്പോൾ തന്നെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നു. വേർപെട്ടിട്ട് വേർപെട്ട ആത്മാവ് തിയേറ്ററിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പറയുന്നു, കേൾക്കുന്നു, ചെയ്യുന്നു, കാണുന്നു, എല്ലാം ചെയ്യുന്നു. കുറച്ചു കഴിയുമ്പോൾ ഇവർ തിരിച്ച് ശരീരത്തിലേക്ക് കയറുന്നു. കയറിക്കഴിയുമ്പോൾ ഇവരെല്ലാം പറയുന്നു എന്നാണ്, നിങ്ങളവിടെ സംസാരിച്ച എന്താണ്, നിങ്ങൾ കൊണ്ടുവച്ച കത്തിരിക ഏത് അലമാരിയിലാ വെച്ചത് ഞാൻ പറഞ്ഞു തരാം, ഇങ്ങനെയൊക്കെ പറയുന്നു എന്നാണ് ഇവർ ക്ലെയിം ചെയ്യുന്നു. അപ്പോ ഇത് പഠിച്ചു നോക്കുന്നത് നല്ലതാണ്, പക്ഷെ ഇതിന്റെ മറുവശമുണ്ട്. വേറൊരു ഭാഗത്ത് സയന്റിസ്റ്റുകൾ പഠനം നടത്തുന്നു, ഈ കാശിനൊന്നും വഴിപ്പെടാത്ത ആൾക്കാർ. അവര് പറയുന്നത് ഈ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നതിന് തൊട്ടു മുമ്പോ അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്ന ആ സെക്കൻഡുകളിൽ, ചിലപ്പോൾ ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡ്സ് ആയിരിക്കും, ചെറിയ വരുന്ന ബ്രെയിനിൽ വരുന്ന വ്യത്യാസം കൊണ്ട്, എന്നുവെച്ചാൽ പ്രധാനമായും വരുന്ന അവിടെ ഓക്സിജൻ കുറയുന്നതുകൊണ്ടാണ് ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളെല്ലാം താളം തെറ്റും. അപ്പോ ഇവരുടെ മെമ്മറി, പഴയ മെമ്മറി ഉണ്ടല്ലോ, എല്ലാ മനുഷ്യരും കേട്ടിട്ടുണ്ടല്ലോ സ്വർഗത്തെ കുറിച്ചും അങ്ങനെ ഇങ്ങനെയുള്ള ഇതൊക്കെ മെമ്മറി അവരുടെ ഉണ്ടല്ലോ, ഈ മെമ്മറികൾ വന്നിട്ട് ഇവർക്ക് ഇങ്ങനെയുള്ള വിചിത്രമായ അനുഭവങ്ങൾ ഉണ്ടാകുകയും അത് കഴിഞ്ഞിട്ട് അവര് ഇത് അതൊന്നും അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. ഈ സർജറി നടന്നുകൊണ്ടിരുന്നപ്പോ മരിച്ചതിന് ശേഷം ഇവർ കണ്ടതാണെന്ന് ഇവർ പറയുകയും ചെയ്യുന്നതാണ്. ഇത് ബ്രെയിനില് സംഭവിക്കുന്ന ഓക്സിജന്റെയും മറ്റ് കെമിക്കലുകളുടെയും ഒക്കെ ഇംബാലൻസിങ് കൊണ്ടുവരുന്ന ഒരു അനുഭവം തന്നെയാണ് ഇത്. ഒരിക്കലും ശരീരത്തിൽ നിന്ന് വേറോട്ട് പോകുന്ന ഒരു ആത്മാവ് അതിന്റെ അസ്തിത്വത്തിനുള്ള അടയാളമല്ല എന്ന് പറയുന്ന വലിയൊരു വിഭാഗം ശാസ്ത്രജ്ഞന്മാരുണ്ട്, മറ്റത് പറയുന്നവരുണ്ട്. അപ്പോ ഇത് ഒന്ന് മതങ്ങളുടെ ആസൂത്രിതമായ പരിപാടി, മറ്റൊന്ന് മനുഷ്യന്റെ മാനസികമായ വിഭ്രാന്തികളുണ്ട്, മറ്റൊന്ന് കമ്മിറ്റ്മെന്റ്, വിശ്വാസത്തിനോടുള്ള കമ്മിറ്റ്മെന്റ്. നമ്മൾ ഹിന്ദു ആണെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് സനാതന ധർമ്മത്തെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്. ആ ബാധ്യതയുണ്ടെങ്കിൽ പുനർജന്മത്തെ സംരക്ഷിക്കാനും ബാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ അംഗീകരിക്കുകയും പറയുകയും ചെയ്താലേ പറ്റൂ. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ തലയ്ക്കകത്ത് കയറി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും. അപ്പൊ ന്യൂട്രലായി ഒരാൾക്ക് ചിന്തിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യം. അതുകൊണ്ട് ഇപ്പോ നമ്മുടെ 24 ചാനലിലൊരു പരിപാടിയുണ്ട് തമ്മിൽ തമ്മിൽ, കണ്ടിട്ടുണ്ടോ? അതില് ശ്രീകണ്ഠൻ നായർ ഈ ഒരു വിഷയം കൊണ്ടുവന്നു. അവര് ചാനലിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിലൊരു ഡോക്ടർ വന്നിട്ട് ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അവിടെ ആരും അംഗീകരിച്ചില്ല. ഇപ്പൊ അവര് നിരന്തരം മീഡിയ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലോകത്ത് നടക്കുന്ന പഠനങ്ങളും. അങ്ങനെ പറഞ്ഞു പറഞ്ഞു ബുദ്ധന്റെ പുനർജന്മം വരെ എത്തി. എന്നുവെച്ചാൽ ഇവരൊരു ഡോക്ടറാണ്, പക്ഷെ ഒരു സ്വല്പം ഗർഭൂടെയുണ്ട്. ഡോക്ടർമാർക്ക് അത് വന്നുകൂടാന്നില്ലല്ലോ. അപ്പോ ഇതിന്റെയൊക്കെ പിറകെ അന്ധമായത് ഇതിന്റെയൊക്കെ പിറകെ ഇങ്ങനെ പോവുകയാണ്. അപ്പോ മനുഷ്യനൊരു സ്വഭാവമുണ്ട്, നമ്മള് വിശ്വസിക്കുന്നത് ശരിയെന്ന് തോന്നുക. അപ്പൊ അത് ശരി എന്ന് തോന്നുന്നതിന് നമുക്ക് അടിസ്ഥാനമായിട്ട് ഒന്നേ ഉള്ളൂ, എന്താണോ, നമ്മുടെ വിശ്വാസം. അപ്പൊ അതിനെ ശരിയാക്കാൻ വേണ്ടി നമ്മളതിനെ സയന്റിഫിക്കുമാക്കാം. ഇപ്പൊ സയന്റിഫിക് ആയതുകൊണ്ടൊന്നും ശരിയാണോന്നൊന്നുമില്ല, നമ്മൾ അതിനെ സയന്റിഫിക് ആക്കി ശരിയാക്കാന്നു, അല്ലെങ്കിൽ നമ്മൾ യുക്തി കൊണ്ട് ശരിയാക്കാൻ നോക്കും. അപ്പൊ യുക്തി, സയൻസ് എല്ലാം നമ്മുടെ വിശ്വാസങ്ങളെ ബലപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചാൽ അതൊന്നും യുക്തിയല്ല, സയൻസും അല്ല. ഇപ്പൊ ന്യൂട്രലായി ചിന്തിക്കുക എന്ന് പറയുന്നത്, കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. കാരണം മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത് ഒരുപാട് ബയാസുകൾക്ക് വിധേയമാണ്. അങ്ങനെയാണ് അത്, അതും എവല്യൂഷനിലൂടെ സംഭവിച്ച കാര്യമാണ്. മുൻവിധികൾ അതും യൂട്യൂബ് അതുപോലെ തന്നെ ഒരുപാട് ഇന്ത്യയിൽ തന്നെ പല സംഭവങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അത് പ്രധാനമായും തുടങ്ങി വെച്ച ഒരു ഇയാൻ സ്റ്റീവൻ എന്ന് പറയുന്ന ഒരാളാണ്. അയാൾക്ക് നമ്മുടെ ഈ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ കണ്ടുപിടിച്ച് അയാള് അയാൾക്ക് ഒരുപാട് പേറ്റന്റായി ഒരുപാട് പണം കിട്ടി. ഏകദേശം $10 million മറ്റുമാണ് അയാള് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. എന്തിനാണ്? പുനർജന്മം ഉണ്ടെന്ന് തെളിയിക്കാൻ. അപ്പൊ അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇതിന്റേതായ ഒരു ചെയറുണ്ട്. അവിടെ ഇന്നും പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സയന്റിസ്റ്റുകളാണ് പഠനം നടത്തുന്നത്. ഇവരെന്തുകൊണ്ട് ഇതിനെ പഠനം നടത്തും? കാരണം ഈ $10 million ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. യുവമാർക്ക് ഈ പൈസ എല്ലാ മാസവും വാങ്ങിക്കാം. ഇവര് വർഷത്തിൽ ഒരു ഓരോ പത്രസമ്മേളനം വിളിക്കും, ഇതാ ഞങ്ങളൊരു പുതിയ പുനർജന്മം കണ്ടുപിടിച്ചിരിക്കുകയാണ്, അത് പോളണ്ടിലാണ് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലാണ്, അതിങ്ങനെ ഇങ്ങനെ പറഞ്ഞ കഥ അവതരിപ്പിക്കും. ഇതൊക്കെ നെറ്റ് നോക്കി കാണാം. അപ്പോ ഇയാൻ ശിവൻ ഇന്ത്യയിൽ വന്ന് ഒരു കഥയൊക്കെ പറഞ്ഞു, മഹാത്മാഗാന്ധി അതിനെ കുറിച്ച് അന്വേഷിക്കാൻ 15 പേരെ വെച്ച് ഒരു കമ്മിറ്റി വെച്ച്, അതൊക്കെ സംഭവിച്ചു. അവസാനം വന്നു വന്ന് വന്നപ്പോ എന്തായി, മല പോലെ വന്ന് എരി പോലെ പോയി ആ സംഭവം. ഇത്രയും ഭയങ്കരമായിട്ട് വന്നു, അവസാനം ശിവ എന്ന് പറഞ്ഞ് ഓടിപ്പോയി. മല എന്ന് പറഞ്ഞാൽ ഉറച്ചിരിക്കുന്നതന്നെ, എലി എന്ന് പറഞ്ഞാലോ ഓടിപ്പോകുന്നതന്നെ, എലി എലി. അതുകൊണ്ട് ഇത്തരം പഠനങ്ങള് എൻ സ്റ്റീവൻ ആണ് ഇതിന്റെ പുള്ളി എത്ര 2000-3000 പുനർജന്മത്തിന്റെ കഥകളും കൂടി ഉണ്ടായി. പുള്ളി ഒരുപക്ഷെ ആള് വിശ്വസിക്കുന്നുണ്ടായിരിക്കും, അല്ലാന്ന് പറയാൻ പറ്റത്തില്ല. പുള്ളിയുടെ പല കഥകളും പിൽക്കാലത്ത് അതിന്റെ പുറകെ വേറെ ആൾക്കാർ പോയി അന്വേഷണം നടത്തി, ഇതൊക്കെ വെറും പൊളിയാണ് തെളിയിച്ചു. അത് പുനർജന്മം സാധ്യമാകത്തില്ല. എന്തുകൊണ്ട്? പുനർജന്മം ശരിയാണെങ്കിൽ സയൻസ് തെറ്റാണ്, എവല്യൂഷണറി സയൻസ് എന്ന് പറയുന്നത് തെറ്റാണ്, ഇത്രയേ ഉള്ളൂ. സിമ്പിളായി പറഞ്ഞു, എവല്യൂഷണറി സയൻസ് എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ പുനർജന്മം തെറ്റാണ്. പുനർജന്മം എന്ന് പറയുന്ന ആശയം ഉണ്ടാകുന്നത് ഈ ഒരു സയൻസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് എത്രയോ വർഷം മുമ്പ്, 1000 വർഷം മുമ്പാണ്, 5000 വർഷം മുമ്പാണ് ഉണ്ടായത്. അന്ന് ഈ ഇത്ര സയൻസും പഠനങ്ങളും ഒന്നുമില്ല. പക്ഷെ ഇങ്ങനെ തലമുറ തലമുറ കൈമാറി വരുമ്പോ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ശാഖ ഇന്നും നിൽക്കുന്നത് പോലെ ഈ പുനർജന്മവും ഇന്നും നിൽക്കുകയാണ്. ഇത് തലമുറകൾ കൈമാറി വന്ന ഒരു സംഗതിയാണ്. മനുഷ്യനതിലൊക്കെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ബ്രെയിൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, തഴക്കവും പഴക്കവും കൊണ്ട് അങ്ങനെ ആകുന്നതാണ്. അപ്പോ പുനർജന്മില്ലാന്ന് തറപ്പിച്ച് പറയണമെങ്കിൽ നിങ്ങൾക്ക് എവല്യൂഷണറി സയൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കും. അതും മനസ്സിലായി കഴിഞ്ഞാൽ പുനർജന്മില്ല. അല്ല, അതിനെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് പുനർജന്മം ഉണ്ടെന്ന് വിശ്വസിക്കാം. അങ്ങനെ പുനർജന്മം ഉണ്ടെങ്കിൽ എന്താണ്, നമ്മളെല്ലാരും നമ്മളെ പൂർവ്വജന്മത്തെ ഓർക്കണം. ഒരാൾക്ക് ഓർക്കാം, നമുക്കാർക്കും ഓർക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ എന്താ ഒരു സയൻസ് ഉള്ളത്? വടക്കേ നിലം കണ്ടുള്ള ഒരാൾക്ക് പുനർജന്മം എന്താ അറിയാം, നമുക്കാർക്കും അറിയത്തില്ല. എന്താ അങ്ങനെ വന്നു? ഇതിനെന്താ സമാധാനം? അതെ തന്നെ, അത് കഥയല്ലേ, അത് എഴുതിയിരിക്കുന്നതന്നെ കഥയെന്നല്ലേ, കഥ പറയാം. കഥ പറയുന്നതിന് എന്താ, ഞാൻ ചോദിക്കുന്ന യഥാർത്ഥ സംഭവമാണ്. നമ്മള് അതിനെ കുറിച്ച് ഉദാഹരണങ്ങൾ പറയുന്നത് പറഞ്ഞാൽ, ഈ മ്യൂസിക് ഒക്കെ പഠിക്കുന്ന കൊച്ചുകുട്ടികൾ പെട്ടെന്ന് പിക്കപ്പ് ചെയ്യുന്നു. പൂർവ്വജന്മത്തിൽ പഠിച്ചിട്ടുള്ള അത് ജനറ്റിക്സ് എന്ന് പറയാം. അതിനൊക്കെ ഇന്ന് വ്യക്തമായി സമാധാനമുണ്ട്, അത് ജീനാണ്. ജനറ്റിക്സിക്കൽ സയൻസിൽ അതിന് വ്യക്തമായ ഉത്തരവുണ്ട്. കാരണം നമ്മളുടെ ഓരോ കഴിവിനും നമുക്കുള്ള ഓരോ കഴിവിനും കാരണമായിട്ടുള്ള ജീനിനെ ഇന്നും ജനറ്റിക്കൽ സയൻസിൽ നോട്ട് ചെയ്ത് കണ്ടുപിടിച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന ജീനാണ് നിങ്ങൾക്ക് പാടുന്നതിനുള്ള കഴിവുണ്ടാക്കുന്നത്, ഇന്ന ജീനാണ് പടം വരയ്ക്കുന്നതിനുള്ള കഴിവുണ്ടാക്കുന്നത്, ഇന്ന ജീനാണ് നിങ്ങളെ ഒരു കണക്ക് മാസ്റ്റർ ആകുന്നത്. ഇത് കൃത്യമായ ജീനിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഇന്ന്. അത് നമ്മുടെ ബയോളജിയിലുള്ളത്, ഓരോ മനുഷ്യന്റെയും. ഇത് കഥ പറയുന്നതല്ല, ആ ജീനിന് നമ്പരിട്ട്, മനസ്സിലാവും, നമ്പരിട്ട് കൃത്യമായി അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതാണ് പറയുന്നത്, നമ്മുടെ അറിവ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന്. ഇല്ലെങ്കിൽ പഴയ പൊട്ടത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ട് നടക്കും. വീരമുള്ള നമ്മളോട് ക്ഷമിക്കും. സംസ്കാരം എന്ന് പറഞ്ഞാൽ, സംസ്കാരം ജീന എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിയിലുള്ളതാണ്. അത് നമ്മളിൽ എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് വന്നാണ്. മനസ്സിലായോ? മാതാപിതാക്കളിൽ നിന്ന് ഉണ്ടായതാണ്. കാരണം സൈഗോട്ട് എന്ന് പറയുന്ന ആ ഒരു കോശം, മനസ്സിലായോ? മാതാവിന്റെ അണ്ഡവും പിതാവിന്റെ ബീജവും തമ്മിൽ ഫ്യൂസായി ഒറ്റ കോശമായി മാറുന്നു. ഈ കോശത്തിനകത്തിരിക്കുന്ന സാധനമാണ് എന്ത്? ജീൻ എന്ന് പറയുന്നു. പിന്നെ അവിടെ സംഭവിക്കുന്ന കോശ വിഭജനമാണ്. അത് സെക്കൻഡുകൾ കൊണ്ട് 1000, 10000, 1000,000,000,000 ഒരു സാധനം വിഭജിച്ചാണ് ഈ ശരീരമായി. അത് കോശ വിഭജനം കൊണ്ട് സംഭവിച്ച. അപ്പൊ ആ പറയുന്ന അത്രയും സൂക്ഷ്മമായ സാധനത്തിന്റെ ഉള്ളിൽ ഇരുന്നാണ് ജീൻ എന്ന് പറയുന്നത്. അത് മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ആ കോശത്തിൽ വന്നാണ്. മാതാവും പിതാവും പാട്ടുകാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരണമെന്നില്ല. അതിന് എപ്പിജനറ്റിക്സ് എന്ന് പറയുന്ന ഒരു സയൻസ് അതിലുണ്ട്. അതായത് അങ്ങനെയൊന്നുമല്ല, വെറുതെ അബദ്ധം പറയാതെ. എപ്പിജനറ്റിക്സ് എന്ന് പറയുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ ഇരിക്കുന്ന ജീനുകളെ ഓണാക്കിയും ഓഫാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം കൂടെ ഉണ്ട്. മനസ്സിലായോ? എന്റെ ജീനിൽ ഒരു പാട്ട് എന്നിൽ എന്ന് വെച്ചാ ഞാൻ സൈഗോട്ടായിരുന്നപ്പോ, ഏകകോശമായിരുന്നപ്പോ ആ കോശത്തിലുണ്ടായിരുന്ന ആ ജീനിൽ ഒരു നല്ല പാട്ടുകാരന്റെ ജീനും ഉണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ എന്താണ്, അത് ഓഫായി പോയി. അതുകൊണ്ട് ഞാൻ പാടിക്കഴിഞ്ഞാൽ കഴുത പോലും തോറ്റു. യേശുദാസിന്റെ ജീനിൽ വന്നപ്പോ എന്ത് ചെയ്തു? അത് ഓണായി. ഇതിനാണ് എപ്പിജനറ്റിക്സ് എന്ന് പറയുന്നത്. ഇത് ഓണാകുക ഓഫാക്കുക എന്ന് പറയുന്നതിന് പല പല പല കാരണങ്ങളുണ്ട്. ചില കെമിക്കലുകൾ അതിന് കാരണമാകാം, സാഹചര്യം അതിന് കാരണമാകാം, പലതും കാരണമാണ്. അത് കൃത്യമായിട്ട് ഇന്നതുകൊണ്ട് ഓണാവും ഇന്നതുകൊണ്ട് ഓഫാവും എന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ തീരുമാനിക്കാൻ പറ്റത്തില്ല. അതൊക്കെ വളരെ ഗഹനമായ സയൻസാണ്. അപ്പോ അത് നമുക്ക് മനസ്സിലാക്കാനും പറയാനുമുള്ള അറിവ് നമുക്കില്ല, ചുരുക്കി പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് ഈ എന്തുകൊണ്ട് ഞാനൊരു പാട്ടുകാരനായില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആ ജീൻ ഉണ്ടായിരിക്കാം, പക്ഷെ അത് ഓഫായി പോയി, ഇത്രയേ ഉള്ളൂ. അത് ശരി, അടുത്ത തലമുറ ഉണ്ടാകും, അതിന്റെ അടുത്ത അതൊന്നും പറയാൻ പറ്റില്ല. 3 തലമുറ 4 തലമുറ 5 തലമുറ അങ്ങനെ കാര്യങ്ങൾക്കൊന്നും കൃത്യമായ ഒരു ഉത്തരം ഇന്നില്ല. ഓണായാൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഓണായാൽ വലിയ പാട്ടുകാരുണ്ടാവും. ഒരു സാധ്യത എപ്പോഴും കിടപ്പുണ്ട്. ചിലർക്ക് മാതാപിതാക്കൾക്ക് പാടാനുള്ള കഴിവില്ലെങ്കിലും ചില പാട്ടുകാരുടെ ഉണ്ടാവും. തലമുറകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. ആ പൊയ്ക്കൊണ്ടിരിക്കുമ്പോ ഇപ്പൊ നമുക്ക് ആ മൈന പാടുന്നു. അതിനൊരു അതിന്റെ ഉള്ളിലൊരു പാട്ടിന്റെ ജീന് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് നല്ല രീതിയിൽ പാടാൻ കഴിയുന്നത്. ആ പക്ഷി, ആ പക്ഷികളുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ജനിച്ചു വരുമ്പോ തന്നെ ജീന് ഓണായിരിക്കും, അത് ഓഫ് ആകത്തില്ല ഒരിക്കലും. അതുകൊണ്ട് എല്ലാ മൈനകളും പാടും, കുയില് പാടും. അവിടെയൊക്കെ അതിന്റെ എപ്പിജനറ്റിക്സ് വർക്ക് ചെയ്യുന്ന മനുഷ്യന്റെ വേറെ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. മനുഷ്യൻ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയതുകൊണ്ട്. അതുകൊണ്ട് ഈ സംസ്കാരമെന്ന് നമ്മൾ പഴയകാലത്ത് പറഞ്ഞത്, വാസന എന്നൊക്കെ പറഞ്ഞത്, ഒന്ന് നമ്മുടെ ജീനാണ്, മറ്റൊന്നെന്താണ്? നമ്മുടെ മെമ്മറി. മനസ്സിലായ മെമ്മറി, നമ്മുടെ ഓർമ്മ, അതിനാണ് നമ്മൾ വാസന എന്ന് പറയുന്നത്. അപ്പോ ഈ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ജീന്, മറ്റൊന്ന് നമ്മുടെ മെമ്മറി. ഇതിനെ രണ്ടിനും കൂടി ചേർത്തിട്ടാണ് പഴയ കാലത്തിനെ കുറിച്ച് യാതൊരു അറിവുമില്ലാതിരുന്നുകൊണ്ട് അവർ വിളിച്ചിരുന്നതാണ് വാസന, പൂർവ്വജന്മ സംസ്കാരം, പ്രാരബ്ധം. അപ്പോ ഇതങ്ങോട്ടെടുത്ത് മാറ്റിക്കഴിഞ്ഞ ഏതാണ് ഈ പുനർജന്മ സിദ്ധാന്തം അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഈ അദ്വൈതം എന്ന് പറയുന്ന അടിമുടി പരിഷ്കരിക്കേണ്ടി വരും. എന്നാലും അദ്വൈതം നിലനിർത്താം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അദ്വൈതത്തിൽ ഒരുപാട് പരിഷ്കാരം ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മള് ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോ എന്താണ് നമ്മള് ഇത് മനസ്സിലാക്കിയിട്ട് ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാ ഒളിച്ചു വെക്കുന്നു? കാരണം നമ്മൾ ഒളിപ്പിച്ചു വെച്ചാലും മറ്റുള്ളവർക്ക് അറിയാം. അപ്പൊ നമ്മൾ അറിയുന്ന പറയുന്നതാണ് നല്ലത്. ഒളിപ്പിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഏത് കാര്യം പറയുമ്പോഴും നമ്മുടെ സദസ്സ് നോക്കണം. ഇപ്പൊ ഈ സദസ്സിലിരിക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ വയ്യാത്ത ഒരു കാര്യമാണെങ്കിൽ നമ്മൾ പറയുന്നതിന് മുമ്പ് തടിയുടെ രക്ഷ ഇവിടെ നോക്കിക്കോണം. തടി രക്ഷ എന്ന് പറയുന്ന ഒരു കാര്യമാണ്, അതിവിടെ നോക്കിയിട്ടേ പറയാവൂ. അല്ലെങ്കിൽ നമ്മൾ സത്യം പറയുന്നതിന് യാതൊരു, ഞാനീ പറയുന്ന കാര്യം എനിക്ക് മാത്രം അറിയാം എന്നുള്ള കാര്യമല്ല. ഇന്നിപ്പം നിങ്ങൾ എന്താണ് എഐയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കുക, ഞാനീ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചു നോക്കുക, ഞാൻ പറഞ്ഞത് 99% ശരിയായിരിക്കും. മനസ്സിലായോ? 1% ചിലപ്പോൾ തെറ്റുമില്ല. 99% ശരിയായിരിക്കും. എന്തുകൊണ്ട്? അത് സയന്റിഫിക്കാണ്. അങ്ങനെ പറയാൻ പറ്റും, വേറെ രീതിയിൽ പറയാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞതിന് കൂടുതൽ വ്യക്തമായിട്ടും കൂടുതൽ വിശാലമായിട്ടുമൊക്കെ പറയാൻ കഴിവുള്ളവർക്ക് അങ്ങനെ പറയാൻ പറ്റും. എനിക്ക് അതിനുള്ള കഴിവില്ല, ഞാൻ അത്രയും പഠിച്ചിട്ടില്ല. പക്ഷെ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മൾ തുറന്ന് പറയണം. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, അതുകൊണ്ട് യാതൊരു അർത്ഥമില്ല. അപ്പോ ജീവപരിണാമം എന്ന് പറയുന്നതിന് ഇന്നത്തെ സയന്റിഫിക് കമ്മ്യൂണിറ്റി ലീഡിംഗ് സയൻസ് എന്ന് പറയും, അത് അംഗീകരിച്ചിരിക്കുന്നതുകൊണ്ട് പുനർജന്മം സാധ്യമേ അല്ല. ഇത് ഞാൻ ഇവിടെ മാത്രമല്ല, പുനർജന്മത്തെ കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ ഇടയിലും ഞാൻ ഇരുന്ന് ഇതേ കാര്യം പലതവണ പറഞ്ഞിട്ടുണ്ട്. തടി രക്ഷിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. എന്ന് വിചാരിച്ച് എന്ത് രക്ഷ ഉണ്ടായിരിക്കുമെന്ന് ഗ്യാരണ്ടി ഒന്നും. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രാരബ്ധ കർമ്മങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അനുസൃതമായിട്ടില്ല നമ്മുടെ ഭാവി ജീവിതം ഉണ്ടാകുന്നത്. പ്രാരബ്ധ കർമ്മം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മള് വളർന്ന് മനസ്സിലായോ, നമ്മള് വളർന്ന് നമ്മള് ബോധപൂർവം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് എന്താണ് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഫലങ്ങളുണ്ടാവും, നമ്മളറിയാത്ത ഫലങ്ങളും ഉണ്ടാവും. ഈ പ്രവൃത്തിയുടെ എല്ലാ ഫലങ്ങളും നമുക്കറിയത്തില്ല. ചില കാര്യങ്ങൾ ഇന്ന ചെയ്താൽ എന്താണെന്ന് അറിയാം, ചിലത് നമുക്കറിയത്തില്ല. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ സംഭവങ്ങളെയും എന്തൊക്കെയാണ് സ്വാധീനിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. നമ്മുടെ സാഹചര്യങ്ങൾ സ്വാധീനിക്കും, നമ്മുടെ പൂർവ്വ പ്രവൃത്തികൾ സ്വാധീനിക്കും, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീനുകൾ സ്വാധീനിക്കും. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാനിത് അനുഭവിക്കുന്നതെന്നുള്ളതിന് കൃത്യമായ ഉത്തരം നമുക്ക് പറയാൻ പറ്റില്ല. അത് ജീനുകളുടെ സ്വാധീനമാണെങ്കിൽ നമുക്കതിൽ ഒരു ഉത്തരവാദിത്വമില്ല. സാഹചര്യങ്ങൾ നമ്മളെ സ്വാധീനിച്ചാണെങ്കിൽ അതിലും നമുക്ക് വലിയ ഇതൊന്നുമില്ല. പിന്നെ നമ്മള് ബോധപൂർവം ചെയ്ത പ്രവൃത്തികൾ നമ്മളെ സ്വാധീനിക്കണമെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ പ്രവൃത്തി ഫലം എന്ന് പറയുന്നത് വലിയൊരു അളവ് വരെ നമുക്ക് മനസ്സിലാകാൻ വയ്യാത്ത സംഗതികളാണ്. നമുക്ക് പൂർണമായും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതൊക്കെ പൊട്ടത്തല്ല, അതിനൊന്നും ഒരു കഴമ്പുള്ള കാര്യമില്ല. പൊട്ടത്തരം പറയരുത്. ഞാൻ പറയുന്നത് സയൻസിന്റെ കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്, എന്ത് ചെയ്യണം എന്നും പഠിച്ചുകൊണ്ടിരിക്കും, എന്നും നമ്മുടെ അറിവിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് ഈ പറയുന്നത് നാളെ മാറാം, ഇത് അവസാനത്തെ അറിവല്ല. ഇന്നത്തേക്കുള്ള അറിവെന്നേ പറയാൻ പറ്റും, നാളെ ഈ അറിവെല്ലാം മാറാം. ഇന്ന് സയൻസിനെ കുറിച്ച് പറയുന്നത്, ജീവപരിണാമത്തെ കുറിച്ച് പറയുന്നത്, ജീനുകളെ കുറിച്ച് പറയുന്നതൊക്കെ നാളെ മാറാം, എന്നും ഇങ്ങനെ ആയിരിക്കില്ല. ഇന്ന് നമ്മൾക്ക് കിട്ടുന്ന ലഭ്യമായ അറിവുകളിൽ നിന്നുകൊണ്ടേ നമുക്കൊരു കാര്യത്തെ കുറിച്ച് പറയാൻ പറ്റും. ഇന്ന് എല്ലാ കാലത്തേക്കുമുള്ള ഒരറിവ് അങ്ങനെ ഒരറിവില്ല. അങ്ങനെ ഉണ്ടെന്നൊക്കെ പഴയ കാലത്ത് മനുഷ്യൻ വിശ്വസിച്ചത്, ഇന്ന് അങ്ങനെ ഒരറിവില്ല. എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. അല്ല, ഇനി നിങ്ങളാരെങ്കിലും പുനർജന്മം ഉണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചോളൂ, എനിക്ക് വിരോധമൊന്നുമില്ല, അതിനൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ പുനർജന്മം ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ കഴിഞ്ഞ ജന്മം എനിക്കൂടെ ഒന്ന് പറഞ്ഞു തന്നാ കൊള്ളാം, ഒന്നും അറിയാമല്ലോ. നോക്കാം, റിസർച്ച് നടത്താം. കഴിഞ്ഞ ജന്മൊക്കെ ആരായിരുന്നു, എവിടെയാണ് ജനിച്ചത്, തന്ത ആരായിരുന്നു, തള്ള ആരായിരുന്നു, ഇതൊക്കെ ഒന്നും പറഞ്ഞു തന്നാ. ഒരു തട്ടിപ്പുണ്ട് എനിക്ക് അതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പല വേണം ഞാൻ പോയായിരുന്നു. പക്ഷെ അവര് എന്റെ തമ്മിന്റെ അടുത്തിട്ട് ഓലയില്ലെന്ന് പറഞ്ഞു, ബാക്കിയുള്ള ബാക്കിയുള്ളവരെല്ലാം അവരുടെ അടുത്ത് കറക്റ്റാ പറഞ്ഞു. പറ്റില്ല, ക്രിസ്ത്യൻ പേര് അവൻ ഊഹിക്കാൻ പറ്റില്ല, അവൻ ചോദിക്കും. കാരണം ഇവര് പറയുന്ന എന്താണ്, ചന്ദ്രൻ സൂര്യൻ ഇങ്ങനെയൊക്കെ വെച്ചാ പറയുന്നത് പേരുകൾ, സോമൻ ഇങ്ങനെയൊക്കെ വെച്ച് പറയുമ്പോ നമ്മൾക്ക് എന്താണ് ഈ ഹിന്ദുക്കളുടെ പേരെല്ലാം മിക്കവാറും ചന്ദ്രനും സൂര്യനും ഇന്ദ്രനും ഒക്കെ ആയിരിക്കും. അപ്പൊ ഇതുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം കാണും. ആ അത് ഞാൻ പറഞ്ഞെന്ന് പറയും, അത് വെറും ഒരു തട്ടിപ്പാത്, ഒരു ഇതുമില്ല. അപ്പൊ എന്തുകൊണ്ട് അവര് പറഞ്ഞ് ഇത് എടുക്കാൻ പറ്റില്ല എന്ന്? അവരുടെ ഓലയില്ല, നമ്മളെ ഓല മാത്രം അവിടെ ഇല്ല. എവിടെ പോയി കൊണ്ടുവന്നു സെൻട്രലിൽ എന്തെങ്കിലും മറുകൊരു. പക്ഷെ അവര് ഈ ബാക്കിയവരൊക്കെ ഭയങ്കര ഇതാണ് പറയുന്നത്, പറയുന്നത് അതെങ്ങനെയെന്ന് വെച്ചാൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പ്യുർ സൈക്കോളജിയാണ്. സൈക്കോളജി വെച്ചാൽ നിങ്ങൾ നമ്മള് ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോകുന്നത് തന്നെ ഒരു അര വിഭ്രാന്തിയോടുകൂടിയാണ്. അപ്പോ നമ്മള് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ജ്യോത്സ്യം പറഞ്ഞെന്ന് നമ്മളങ്ങ് വിശ്വസിക്കുകയാണ്, മനസ്സിലായോ? ജ്യോത്സ്യൻ ഓരോ കാര്യങ്ങള് പിന്നെ ഞാൻ പല ദേവപ്രശ്നവും കണ്ടിട്ടുണ്ട്, മൊത്തം തട്ടിപ്പാണ്. കാരണം അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർ ഓരോന്ന് പറയുന്നതിൽ പിടിച്ച് പിടിച്ച് പിടിച്ച് കയറി പോകുന്നു. ആ വൈബ് അനുസരിച്ചിട്ടാണ് പന്മനയിൽ ഒരു ജ്യോതി ഒരു ദേവപ്രശ്നം നടത്തി. അപ്പൊ ഒരു വലിയ ജ്യോത്സ്യനാണ് അവിടെ വന്നിരുന്ന് അയാള് ഇങ്ങനെ ഇതൊക്കെ കവടിയൊക്കെ നിരസിച്ച് പറയുന്നു. അഗ്നി അയാള് പറഞ്ഞു, തീ. ഉടനെ തന്നെ അവിടെ നിന്ന് ഒരു സ്ത്രീ ചാടി എഴുന്നേറ്റ് പറയുന്നത്, ഓ ഇതിന് കുറച്ച് ദൂരെ മാറി ഒരമ്പലമുണ്ട്, അവിടെ ഒരു അമ്പലം എന്ന് വെച്ചാൽ പൊളിഞ്ഞു കിടക്കുന്നത്, അവിടെ ഒരിക്കൽ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് ആ അമ്പലത്തിൽ. ഇവരിത് പറഞ്ഞു, ഇവര് ഇയാള് തീ എന്നേ പറഞ്ഞുള്ളൂ, ബാക്കി ഇവരങ്ങ് പ്രസംഗിക്കാൻ തുടങ്ങി. അവിടെ തീപിടുത്തം ഉണ്ടായി, ഇവിടുന്ന് ആള് പോയി തീ അണച്ച് മുഴുവൻ ആൾക്കാരും കൈയടിച്ച് പാസാക്കി. എന്താണ് ജ്യോത്സ്യം കൃത്യമായി പറഞ്ഞു, ഈ ദൂരെയുള്ള സ്ഥലത്ത് ഒരു തീപിടുത്തം ഉണ്ടായെന്നുള്ള കാര്യം ഈ ജ്യോത്സ്യം പറഞ്ഞു. വാസ്തവത്തിൽ ഞാനിത് കേട്ടോണ്ടിരിക്കുകയാണ്, ഈ അടുത്തുള്ള സ്ഥലത്ത് തീപിടുത്തം ഉണ്ടായെന്ന് ഒന്നും പറഞ്ഞില്ല, അയാളൊരു വാക്കേ പറഞ്ഞുള്ളൂ, എന്ത് തീ. അവിടെ ഇരുന്ന കൂടിയിരുന്ന ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് ആ ദൂരെയുള്ള അമ്പലത്തിൽ, അതും ആ തീപിടുത്തം നടന്നിട്ട് 10-60 വർഷമായി, 60 വർഷം മുമ്പ് ഒരു തീപിടുത്തം നടന്ന കാര്യം ഈ ദേവപ്രശ്നം നടത്തിയ ആള് പറഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം ഒരമ്മ ഒന്ന് എന്നോട് പറഞ്ഞു, സ്വാമി എത്ര കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞത്, 60 കൊല്ലം മുമ്പ് ആ കാവില് ഒരു തീപിടുത്തം നടന്ന കാര്യം ആ ജ്യോത്സ്യർ പറഞ്ഞില്ലേ. ഞാൻ ചോദിച്ചു, 60 കൊല്ലം മുമ്പ് അവിടെ തീപിടുത്തം നടത്തിയെന്ന് ഈ ജ്യോത്സ്യർ പറഞ്ഞു. പറഞ്ഞു, ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാണ് ഇവര് പറയണ്. ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടില്ലല്ലേ. അയ്യോ സ്വാമി കേട്ടില്ലേ, ഞാൻ കേട്ടതാണ് ജ്യോത്സ്യർ പറഞ്ഞ്. ആ കാവൽ അങ്ങോട്ട് കൈ ചൂണ്ടിയിട്ടാ പറഞ്ഞത്. 60 കൊല്ലം മുമ്പ് അവിടെ തീപിടുത്തം നടന്നു എന്ന് പറഞ്ഞു, ഇവിടുന്ന് ആള് പോയി അണച്ചെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ, ഞങ്ങളൊക്കെ കേട്ടതാണ്, ഞാനും അവിടെ ഉണ്ടായിരുന്നല്ലോ. സ്വാമി കേട്ടില്ല, എന്താ സ്വാമി കേൾക്കാത്തത്? ഇതാണ് ദേവപ്രശ്നം, ജ്യോത്സ്യം. ആൾക്കാർ എന്ത് ചെയ്യും, അവരുടെ മനുഷ്യാസം പ്രയോഗിക്കും, ആൾക്കാർ ബാക്കിയെല്ലാം അവരുടെ വകയായിട്ട് കൈ നിട്ട് പറയും. പിന്നെ ഈ ശാസ്ത്രം, ഈ ജ്യോത്സ്യം, ഇതൊക്കെ പരമാർത്ഥമാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത ഇവരെ ഏറ്റെടുക്കും. മനസ്സിലായോ? ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞിരുന്ന് ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ആ അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം സ്ട്രോങ് ടീമിന്റെ ഉദ്ദേശം വെറും തട്ടിപ്പ്. ജ്യോത്സ്യം എന്ന് പറയുന്നത് 100% തട്ടിപ്പാണ്. ഇവരൊക്കെ മന്ത്രവാദത്തിന്റെ ആശാന്മാരാണ്, ജ്യോത്സ്യത്തിന്റെയൊക്കെ. വെറും തട്ടിപ്പാണ്. ഞാനിപ്പോഴും പറഞ്ഞു, എന്റെ അടുത്ത് ഇപ്പോഴും ആൾക്കാർ ഞാൻ കൈകൾ പഠിച്ചിട്ടില്ല. അതായത് ഹസ്തരേഖ വെച്ചിട്ട് നമ്മുടെ കയ്യിലെ ഈ ഇത് വെച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? നമ്മുടെ നഖം, വിരലുകള്, ഇതൊക്കെ നമ്മുടെ ഭൂതം, ഭാവി ഇതൊന്നും പ്രവചിക്കാൻ പറ്റത്തില്ല. ഇത് പറ്റും, കാരണം ഒരു ഡോക്ടർ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയുണ്ടെന്ന് പറയുന്നില്ലേ? അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗം നിരീക്ഷിച്ചിട്ടും ശാരീരികാവസ്ഥയെക്കുറിച്ച് പറയാൻ പറ്റും. അത് സയന്റിഫിക്കാണ്. അതിനപ്പുറം ഈ ഭൂതകാലത്തെ കുറിച്ച് ഒരു പരിധിവരെ പറയാൻ പറ്റും, കാരണം നടന്ന കാര്യങ്ങളല്ലേ, അതിന്റെ ക്ലൂ എവിടുന്നെങ്കിലും കിട്ടും. മനസ്സിലായോ? അപ്പോ ഒരാളുടെ ഒരു പല്ല് കൊഴിഞ്ഞിട്ടുണ്ട്, ജ്യോത്സ്യന്റെ അടുത്ത് ചെന്നു, ജ്യോത്സ്യം പറയാണ് ഒരു അപകടം ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, വെറുതെ അടിച്ചു നോക്കിയാണ്, അയ്യോ ഞാൻ കഷിച്ചാണ് രക്ഷപ്പെട്ടു സ്വാമി, ഇതാ ഈ പല്ല് പോയത് മനസ്സിലായോ? ഇത് കണ്ടിട്ടാണ് അയാള് പറഞ്ഞത്. ഇങ്ങനെ പൊതുവായിട്ട് അങ്ങ് അടിച്ചുകൂടാ പറയാം. അല്ലാതെ ഭാവി എന്ന് പറയുന്നത് ഒരു മനുഷ്യനും പ്രവചിക്കാൻ പക്ഷേ എന്താണ് ഈ പ്രെഡിക്ഷൻ എന്ന് പറയുന്ന ഒന്നുണ്ട്. മനസ്സിലായോ? പ്രെഡിക്ഷൻ എന്ന് പറയുന്ന ഒന്ന് ഉണ്ട് എന്ന് വിചാരിച്ച് 100% കറക്റ്റ് ഒന്നുമല്ല. എന്നാലും ഒരു പലപ്പോഴും ഒരു 90% വരെ പ്രഡിക്ഷൻ നടത്താൻ പറ്റും. അതെന്താണെന്ന് ഞാൻ പിന്നൊരു ദിവസം പറയാം. കാലാവസ്ഥ